പരമ്പരയെ സംബന്ധിച്ചുകൊണ്ട് മതകാരണീയ ഭാഷ്യം അഥാദിഷ്ടം വിവി കർമ്മണ അജ്ഞാന നിവർത്തകത്വം കൽപ്യമിരിച്ചിരുന്ന ജ്ഞാനേന അജ്ഞാന നിവർത്തു ഗമ്യമാനായ അധിഷ്ഠ നിവൃത്തി കൽപ്പന അനുപത്തേ. ഇവിടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് എന്താണ്? ജ്ഞാനമാണ് അതോ അതിന് അധിഷ്ഠം കൂടി വേണം എന്നാണ്. ഇതുപോലെ സ്വർഗം, സ്വർഗം വേണമെങ്കിൽ ഇവിടെ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്തിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏത് കർമ്മമാണോ വിധിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ സ്വർഗമൊന്നും കിട്ടുന്നില്ല. എന്താണ് ഈ സ്വർഗം എന്നുള്ള കാര്യം പോലും വാസ്തവത്തിൽ മീമാംസകർക്ക് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, നമ്മൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇന്ന് പുരാണങ്ങളിൽ നിന്നും മറ്റുമാണ്. ഇതിഹാസ പുരാണങ്ങളിൽ നിന്നൊക്കെ ഒരു സ്വർഗത്തെക്കുറിച്ച് പറയും. അത് പരലോകമാണ്, ആ സ്വർഗം മരണശേഷം ചെല്ലുന്നതാണ്. വൈദികന്മാരെ സംബന്ധിച്ച് എന്താണ് സ്വർഗം എന്നുള്ളതിന് പലർക്കും പല അഭിപ്രായമാണ്. അത് പരലോകമാണോ, അങ്ങനെ മരണശേഷം പ്രാപിക്കുന്ന ഒരു പരലോകമാണോ, അല്ലെങ്കിൽ അത് ഒരു അവസ്ഥയാണോ ജീവന്റെ, ഒരു ലോകത്തിലേക്ക് കടന്നു ചെല്ലാതെ തന്നെ ജീവൻ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അവിടെ പ്രത്യേക ഒരു ലോകമൊന്നുമല്ല. ഇക്കാര്യത്തിലൊക്കെ ഈ മീമാംസകർക്ക് തന്നെ ഒരു തീർപ്പില്ല. അവർക്ക് ഒരു കാര്യം അവർ പറയുന്നുണ്ട്, അത് സുഖമാണ്. ചിലർ പറയും, ശ്രുതിയിരിച്ചെടുത്തൊക്കെ പറയും, അതൊരു ലോകമാണ്, അവിടെ അപ്സരസ്സുകളുള്ള ലോകമാണ്, അവിടെ ഒരുപാട് ഭോഗ്യവസ്തുക്കളൊക്കെ ഉണ്ടെന്ന് പറയും. വേറൊരുത്തർ പറയും അതൊക്കെ അർത്ഥവാദമാണ്, അത് സ്തുതിപരമായി പറഞ്ഞിരിക്കുന്നതാണ്, അല്ലാതെ അതൊരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണ്. ഏതവസ്ഥയാലും ശരി, ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ പൂർത്തിയിൽ അയാൾക്കത് കിട്ടണം. കാരണം കർമ്മഫലം ഒന്നാണ്, പക്ഷെ അതുണ്ടാവുന്നില്ല. വാഴ നട്ടു കഴിഞ്ഞാൽ കൊല ഉണ്ടാകുന്ന പോലെ കർമ്മം ചെയ്തു കഴിഞ്ഞ ഉടൻ സ്വർഗസുഖം ഉണ്ടാകുന്നില്ല. അപ്പോ ആ സുഖം ഉണ്ടാവണമെങ്കിൽ കാലതാമസമുണ്ട്. എന്തായാലും അത് മരണശേഷമേ ഉണ്ടാവും. അപ്പൊ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിന് മരണശേഷം ഫലം ഉണ്ടാകുന്നെങ്കിൽ ഈ കർമ്മവും ആ ഫലവുമായിട്ട് എന്താ ബന്ധം? ബന്ധം വേണമല്ലോ, കർമ്മവും ഫലവുമായിട്ട് ബന്ധം വേണം. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന അധിഷ്ഠം എന്ന് പറയുന്ന ഒരു സംസ്കാര വിശേഷം. ഈ ഇവിടെ കർമ്മം ചെയ്യുക, കർമ്മം കൊണ്ടൊരു പ്രത്യേക സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം നശിക്കുന്നില്ല, ഉടനെ ഫലം കിട്ടിയില്ലെങ്കിലും ആ സംസ്കാരം കൊണ്ട് മരണശേഷം ജീവൻ ആവസ്ഥയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലെത്തിയൊക്കെ ചെയ്യും. അപ്പം സുഖമായിരിക്കും, അദൃഷ്ടത്തെ സ്വീകരിച്ചേ പറ്റും. ഇതുപോലെ ഈ സംസാര കാരണം അജ്ഞാനം എന്ന് പറയുന്നു. ഈ സംസാര കാരണം അജ്ഞാനം എന്ന് പറയുന്നത് മിക്കവാറും പേരത് അംഗീകരിക്കുന്നുണ്ട്. സംഖ്യന്മാരും തർക്കികന്മാരും അദ്വൈതികളും മറ്റുള്ളവരും എല്ലാം അത് സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിപ്രായവ്യത്യാസമുണ്ട്. പക്ഷെ എന്താ ഈ അജ്ഞാനം എന്ന് പറയുന്നത്? അവിടെയാണ് ആശയക്കുഴപ്പം. അജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ യോഗികൾ പറയും, നിദ്ര സുഷുപ്തി എന്നൊരു നിർവൃത്തിയാണ്. ഇതൊരു മാനസിക വൃത്തിയാണ്, അതിന് അവിദ്യാവൃത്തി എന്ന് ചിലടത്ത് പറയും. രാഗവും ദ്വേഷവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മാനസിക വൃത്തിയാണ്, ഒരു മാനസിക പരിണാമമാണ് എന്ന് പറയുന്നു. അതുപോലെ ഈ അവിദ്യ എന്ന് പറയുന്നത് ഒരു എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവായി. നമ്മുടെ യോഗി പരിശ്രമിക്കുന്നതാണ് നിദ്രാവൃത്തിയെ നിരോധിക്കണം. നമ്മൾ പറയും എന്താണ് യോഗിക്ക് ഉറക്കമില്ല, ഉറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? നിദ്രാവൃത്തിയെ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ അയാൾക്ക് ഉറക്കമില്ല, അയാളുടെ ഉണർവിലാണ്. അതുപോലെ അവിദ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരു പദാർത്ഥമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അറിവ് കൊണ്ട് ഒരു വസ്തു നശിക്കത്തില്ല, അറിവുകൊണ്ട് ഏതെങ്കിലും വസ്തു ഇല്ലാതാവും. എന്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകം ഞാൻ പറയുന്നു, ഇത് മറ്റെന്തെങ്കിലുമാണ് ഞാൻ അറിയുന്നത്. ബ്രഹ്മാത്മകമായ അറിവായി, അതുകൊണ്ട് വസ്തുവില്ലാതാവും. ഇതൊരു വെളുത്ത തുണിയാണെന്ന് എനിക്ക് അറിവുണ്ടായി, വസ്തുവില്ലാതാകും. ഒരു വസ്തുവിനെ അതായിട്ട് അറിഞ്ഞാലോ മറ്റൊന്നായിട്ട് അറിഞ്ഞാലോ അറിവ് കൊണ്ടൊരിക്കലും വസ്തു നശിക്കത്തില്ല. അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് അങ്ങനെ നശിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒന്ന് വേണം. അത് വെറും ജ്ഞാനത്തിന് പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് അധിഷ്ഠം കൂടി അവിടെ വേണം. അധിഷ്ഠം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകും? ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരഭ്യാസം ചെയ്യുക. ആ അഭ്യാസത്തിൽ നിന്നൊരു അധിഷ്ഠം ഉണ്ടാകും, ഒരു സംസ്കാരം. ആ സംസ്കാരം അത് സ്വയമായിട്ടോ അല്ലെങ്കിൽ ആ സംസ്കാരം ജ്ഞാനത്തെ ഉണ്ടാക്കിയിട്ടോ ഏതെങ്കിലും തരത്തിൽ, എന്നാലും അവിടെ സംസ്കാരം കൂടിയേ തീരും. അത് അജ്ഞാനത്തെ നശിപ്പിക്കും എന്നാണ്. അതാണ് സമാധി വേണം അജ്ഞാനത്തെ നശിപ്പിക്കാൻ എന്ന് പറയുന്നിടത്ത് ഇതാ പ്രശ്നം. കാരണം സമാധി എന്ന് പറയുന്ന അദൃഷ്ടം കൊണ്ടേ ഉണ്ടാവും. അഭ്യാസത്തിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? അത് അഭ്യാസം കൊണ്ട് സംസ്കാരം ഉണ്ടാവണം. സംസ്കാരം കൊണ്ട് ക്രമേണ മനസ്സ് അങ്ങനെ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കും. ഇതൊരു സംസ്കാരം കൊണ്ട് വരുന്നതാണ്. മനസ്സിന്റെ സംസ്കാരമാണത് സമാധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അഭ്യാസം എന്താ ചെയ്യുന്നത്? മനസ്സിന് അഭ്യാസം മനസ്സിന് പരിവർത്തനം വരുത്തുകയാണ്. ബഹിർമുഖമായിരിക്കുന്ന മനസ്സിന് അന്തർമുഖമാകുന്നു. അതിൻ്റെ താമസ രാജസ പരിണാമങ്ങളെല്ലാം മാറ്റുന്നു. അതിനെ ഏകാഗ്രവും നിരുദ്ധവുമാക്കുന്നു. ഇങ്ങനെ മനസ്സിന് പരിണാമങ്ങൾ സംഭവിക്കുന്നു. ഈ മനസ്സിൻ്റെ പരിണാമമാണ് അദൃഷ്ടം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടി മനസ്സ് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ അതും ഇതും ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു സമാധിയിൽ ചെന്നിട്ട് ആ സമാധിയിൽ നിന്ന് ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനമാണോ അദ്ദേഹത്തെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്? അതോ അങ്ങനെ ചെന്ന് വരുന്ന ആ സമാധി അത് തന്നെയാണോ ജ്ഞാനം? ഇതിനൊന്നും സമാധി പക്ഷക്കാർക്ക് ഏകാഭിപ്രായമാണ്. ചിലർ പറയുന്നു ഇങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് സമാധി എന്ന് പറയുന്ന ഒന്ന് മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതെന്താ അവസ്ഥ? ആ അവസ്ഥ തന്നെ ജ്ഞാനം. ആ ജ്ഞാനം അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അവിടെ എന്തുകൊണ്ട് അധിഷ്ഠ സ്വീകരിക്കേണ്ടി വരുന്നു? ഒരാള് സമാധി പരിശീലിക്കാൻ തുടങ്ങുന്നു. അത് പരിശീലിച്ച തുടങ്ങിയ ഉടനെ അയാൾക്ക് സമാധിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ മനസ്സ് സമാധി അവസ്ഥയെ പ്രാപിക്കുന്നില്ല. മനസ്സ് അത് ദീർഘകാല നൈരന്തര്യ സത്കാര ആശ്രയ വിദോദിഡഭൂമി പറയുന്നു. നിരന്തരമായി ഇങ്ങനെ വളരെ കാലത്തെ പരിശ്രമം, ഈ വളരെ കാലത്തെ പരിശ്രമം മനസ്സിന് എന്ത് മാറ്റമോ വരുത്തുന്നു, അതിനാണ് അദൃഷ്ടം എന്ന് പറയുന്നത്. അവിടെ ഒരു സംസ്കാര വിശേഷത്തെ ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ പരിശ്രമത്തിന്റെ ആവശ്യം എന്താ? ശരി, ഞാനങ്ങോട്ട് സമാധിക്ക് ശ്രമിക്കുന്നു, ഉടൻ തന്നെ സമാധി. അത് സംഭവിക്കുന്നില്ലല്ലോ. സദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതം എന്നാ പറയുന്നത്. അപ്പോ നിരന്തരമായ പരിശ്രമം കൊണ്ട് അതിന് വിശേഷ പരിണാമം സംഭവിക്കുന്നു, അദൃഷ്ടം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായി ഉണ്ടാകുന്ന ഒരു ബോധം, അതാകാ സമാധി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് സമാധി എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. സമാധി ജ്ഞാനമാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരവസ്ഥയിലെത്തി ആ ജ്ഞാനം അല്ലെങ്കിൽ ആ സമാധി അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ സമാധി നശിപ്പിക്കുന്ന അജ്ഞാനം എന്താ? കാരണം ഇത് മനസ്സാണ്, അധിഷ്ഠയുക്തമായ മനസ്സാണ്. മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. അത് നശിപ്പിക്കുന്ന അജ്ഞാനം, അതൊരു വസ്തുവായിരിക്കുന്നു. അഗ്നി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും നശിപ്പിക്കുന്നുണ്ട്, ഒരു വസ്തുവിനെയും ഒരു അവസ്തുവിനെയും. രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അഗ്നി നശിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്താ? വിറക് അതിനെ നശിപ്പിക്കുന്നുണ്ട്. അത് നശിപ്പിക്കുന്ന അവസ്തു എന്താണ്? ഇരള്. അതിനെ നശിപ്പിക്കുന്നു. ഇവിടെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്പരി എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന രാശിവിതാണ് എങ്ങനെയാണോ അഗ്നി വിറകിനെ ഭസ്മമാക്കുന്നത്, അതുപോലെ ജ്ഞാനം അജ്ഞാനമാകുന്ന ഒരു വസ്തുവിനെ ഭസ്മമാക്കുന്നു. അങ്ങനെ അജ്ഞാനത്തെ ഒരു വസ്തുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സമാധിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അല്ലെങ്കിൽ സമാധി രൂപത്തിലുള്ള ജ്ഞാനം കൂടിയേ തീരൂ. അങ്ങനെ ഒരാൾ സങ്കല്പിച്ച് ദൃഢമായിരിക്കുകയാണ്, അങ്ങനെ നശിപ്പിക്കുന്നു. ശരി, അവിടെ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ നശിപ്പിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ സമാധി കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ, വിറകിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന വിറകല്ല ചാരമാണ്. സമാധിക്ക് ഒരു തകരാറുണ്ട്. എന്താണ് വിധാനം? സമാധി പോയി കഴിഞ്ഞാൽ വീണ്ടും വിധാനത്തിലേക്ക് വരുന്നു, ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ ഈ വസ്തുവിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവിനെ നശിപ്പിച്ചു. പിന്നീട് എങ്ങനെയാണ് ഉണർന്നു വരുന്നവന് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്? പറയുന്നു സമാധി എന്ന് ഉണർന്നവന് പിന്നെ പ്രപഞ്ചാനുഭവമേ ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ സമാധിയെ കുറിച്ച് പറയാൻ പറ്റും? ശിഷ്യനെ ബോധിപ്പിക്കാൻ പറ്റും? എത്താൻ വേണം, ശിഷ്യം വേണം, ഈ സംസാരമുണ്ട് വർണ്ണിക്കാൻ, സംസാരം വേണം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലേ അവന് ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ പറ്റൂ. ശിഷ്യന് സമാധിയിൽ ഇത് ഭസ്മമായതുപോലെ അജ്ഞാനമാകുന്ന വസ്തു നശിച്ചെങ്കിൽ തീർച്ചയായും അജ്ഞാനകാര്യമായിരിക്കുന്ന പ്രപഞ്ചവും നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ഉണരുന്നവന് ഉണർവേ സംഭവിക്കത്തില്ല. ഉണരുന്നവനെങ്ങനെ ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ പറ്റും? അത് അസംഭവമായി തീരും. ഇനി സമാധിയിൽ പോയാൽ പിന്നെ ഉണരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരപാദം വരെ ഉച്ച മരണം വരെ അയാൾ സമാധിയിലിരിക്കുകയാണെങ്കിൽ പിന്നെ സമാധിയെ കുറിച്ച് ആരാ പറഞ്ഞത് ഈ ലോകത്തിനോട്? സമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കാ പറയാൻ പറ്റുന്നത്? ആരും പറയാനാരും ശേഷിക്കത്തില്ല. കാരണം അയാൾ സമാധിയൊന്നും ഉണർന്നില്ല. അയാൾ സമാധിയിലേക്ക് പോയി, അജ്ഞാനം നശിച്ചു, അതിൻ്റെ കാര്യങ്ങളും നശിച്ചു, അയാൾ മുക്തനായി. അയാൾ മുക്തിയെക്കുറിച്ച് പറയാനാണില്ല. ആരും അറിയത്തില്ല മുക്തിയെക്കുറിച്ച്. ആരോ ഒരാൾ സമാധിസ്ഥനായി മുക്തിയെക്കുറിച്ച് പറയുന്ന ഉപദേശം വരത്തില്ല, മുക്തിയെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ വരത്തില്ല, പിന്നെ ഗുരുവില്ല. അങ്ങനെ ദോഷം വരും. ഗുരുവില്ല, ശാസ്ത്രവുമില്ല, ഉപദേശമില്ല, വിദ്യയുടെ പാരമ്പര്യമില്ല, എല്ലാം അതോടുകൂടി നശിച്ചു. കാരണം മുക്തനായി. അപ്പോൾ സമാധി ഒരു അജ്ഞാനത്തെ, വസ്തുവായ ഒരു അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമാധി വേണം. സമാധി കൂടിയേ തീരും. വന്നു കഴിഞ്ഞാൽ ഇത്തരം ദോഷങ്ങളെല്ലാം വരും. സമാധിയിൽ നിന്ന് ഉത്ഥാനം എങ്ങനെ സംഭവിക്കും? സമാധിയിൽ നിന്ന് ഉത്ഥാനം സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ സമാധി ആരുപദേശിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം. ഇവിടെ സമാധി നിഷേധിക്കുകയല്ല, അധിഷ്ഠസഹിതമായ സമാധി അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കുന്നതിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം വരും. സമാധി ആയിക്കോട്ടെ, സമാധി ഇപ്പോൾ യോഗി ചിത്തപ്പെടുത്തി നിരോധം ചെയ്താൽ സമാധി ഉണ്ടാകും, അത് വേറെ കാര്യം. ഇവിടെ പറയുന്നത് എന്താണ്? അധിഷ്ഠമഭി കർമ്മണം. കർമ്മം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, അത് മനസ്സിൽ വയ്ക്കണം. എന്താണോ പ്രവൃത്തി ആവൃത്തി എന്ന് പറയുന്നതും കർമ്മമാണ്. കേവലം നിത്യകർമ്മങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ള പ്രവൃത്തി ആവൃത്തിയുടെ സംസ്കാരം കൊണ്ട് സമാധി ഉണ്ടായി അജ്ഞാനത്തെ നിവർത്തിക്കുന്നു എന്നുള്ളത് സ്വീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജ്ഞാനമാണ് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നങ്ങളെല്ലാം തീരുമോ? തീരും. ഈ പറയുന്ന സമാധി ദോഷങ്ങളൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം നിവർത്തിപ്പിക്കുന്ന ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താ? അഗ്നി നശിപ്പിക്കുന്ന വിറകിനെ പോലെയല്ല, അഗ്നി നശിപ്പിക്കുന്ന ഇരുളിനെ പോലെയാണ്. അത് ആ വസ്തുവാണ്, വസ്തുവല്ല. അവിടെ ഇരിച്ചു കളയാനൊന്നുമില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അതില്ല. അതെന്താ അതില്ലാതായത്? അത് പ്രകാശത്തിന്റെ ഇല്ലായ്മയായിരുന്നു ആണ് പറയുന്നത്. എന്താണ് യതി ജ്ഞാനാഭാവോ? ആ പക്ഷത്തെ എടുക്കുക, ജ്ഞാനാഭാവമായിട്ടെടുക്കുക. ജ്ഞാന എന്നോട് അദൃഷ്ടത്തിന്റെ ആവശ്യം തോന്നുന്നു. വെളിച്ചത്തിന് ഇരുളിനെ നശിപ്പിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവൃത്തിയുടെ ആവശ്യമുണ്ട്. വെളിച്ചത്തെ കൊണ്ടൊരു അഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അവിടെ അങ്ങനെ ആവർത്തിച്ച് നശിപ്പിക്കാൻ ഒരു വസ്തുവില്ല. ഏത് നിമിഷം പ്രകാശം പ്രകടമാകുന്നു ആ നിമിഷം അത് നശിപ്പിക്കേണ്ട അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അറിവില്ലായ്മ അവിടെ അപ്രത്യക്ഷമാകും. അവിടെ പ്രത്യേക ആവൃത്തി രൂപത്തിലുള്ള അഭ്യാസങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. എങ്ങനെയാ ബോധമുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ബോധം തത്വശ്രവണത്തിലൂടെ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്? ശ്രോതാവിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതുവരെ അങ്ങനൊരു ബോധം ഇല്ലാതിരുന്നു. ബോധമുണ്ടായി, ആ ജ്ഞാനാഭാവം പോയി. പിന്നെന്താണ് അവിടെ ജ്ഞാനം? ബോധമില്ലായ്മ മാറി ബോധം. ഇവിടെ ഈ സമാധി ദോഷമില്ല. ഇവിടെ ഒരു അധിഷ്ഠത്തിന്റെ ആവശ്യമില്ല. ശ്രീയോഗ്യം പുണ്യം വേണ്ടേ? ഈശ്വരാനുഗ്രഹം വേണ്ടേ? ഇവിടെ പറയുന്നത് തത്വജ്ഞാനം എങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അവിടെ എന്താണ് അജ്ഞാനം എന്നുള്ളതാണ്. ആ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്നല്ല പറയുന്നു, അതിന്റെ സഹകാരിയായിട്ട്. അയാൾ തത്വം ശ്രവിച്ചു, അയാൾക്ക് ബോധം ഉണ്ടായില്ലല്ലോ, ഉണ്ടാകാതിരിക്കാം. അതിന്റെ യോഗ്യതകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെ വേണോ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയും, ഇനിയും പറയും. ഇവിടെ ആ തത്വബോധം പോലെ ചിന്തിക്കുക. ആ തത്വബോധം എന്തിനാ നശിപ്പിക്കുന്നു? അവിടെ തത്വബോധമല്ലാതെ മറ്റെന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടോ? ഏതെങ്കിലും അദൃഷ്ടമോ പുണ്യമോ ഏതെങ്കിലും ആ അജ്ഞാന നാശത്തിന് ആവശ്യമുണ്ടോ? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഒന്നിന്റെ ആവശ്യം എന്തുകൊണ്ട്? അവിടെ അജ്ഞാനം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ആ വസ്തുവാണ്. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. ഇതുവരെ അങ്ങനെയൊരു ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു ബോധമുണ്ടായി. ഇതുവരെ വെളിച്ചം ഇല്ലാതിരുന്നു, അതുകൊണ്ട് ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയെ നമ്മൾ വിളിക്കുന്നു ഇരുള്. വെളിച്ചം വന്ന് ഇരുള് പോയി. എന്താ ഉണ്ടായിരുന്ന വസ്തുവാണോ പോയത്? ഇരുളെന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇരുന്നു, വെളിച്ചം വന്നപ്പോൾ അങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണ്. വെളിച്ചത്തിന്റെ ഇല്ലായ്മ അത് നമ്മൾ ഇരളെന്ന് വിളിച്ചു. വെളിച്ചം വന്നപ്പോൾ പിന്നെ അങ്ങനെ വിളിക്കാനൊന്നുമില്ല, കാരണം വെളിച്ചത്തിന് വിരോധിയാണ്. അതുപോലെ അജ്ഞാന വിരോധിയാണ് ഈ ജ്ഞാനം. അവിടെ ഒരു തരത്തിലുള്ള അദൃഷ്ടമോ സംസ്കാരമോ മറ്റൊന്നും ജ്ഞാനത്തിന് സഹകാരിയായി വേണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, കർമ്മയോഗമോ മറ്റഭ്യാസങ്ങളോ എന്തൊക്കെ പറയുന്നു, അതെല്ലാം ഈ ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യത ആ വ്യക്തിയിൽ ഉണ്ടാകും. നനഞ്ഞ പുറകെ കത്തത്തില്ലല്ലോ. അത് കത്തണമെങ്കിൽ അതിന് ഒരു യോഗ്യത വേണം. അവിടെ അഗ്നി ജ്വലിച്ചാൽ ഇരുള് പോയി. അതാ വസ്തു ആയതുകൊണ്ട് അതാണ് മുഖ്യമായ കാര്യം. അതൊരു വസ്തുവല്ല. അതൊരു വസ്തുവാണെങ്കിൽ ഈ പറയുന്നതൊക്കെ വേണ്ടിവരും, അദൃഷ്ടവും മറ്റും വേണ്ടിവരും. അതിനെ നശിപ്പിക്കാൻ വലിയ അഭ്യാസം വേണ്ടി വരും, വലിയ സമാധി പരിശീലിക്കേണ്ടി വരും, ഈ ജാഗ്രത വിട്ട് വേറെ ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അവിടെ ചെന്ന് ഒരു എന്താണ് വലിയ അഭ്യാസത്തിലൂടെ ഒരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. എന്നിട്ട് അവിദ്യ എന്ന് പറയുന്ന ആ സാധനത്തിന് മാറ്റിക്കളയേണ്ടി വരും. ഭാവനകളാണ് ഇതൊക്കെ, കേവല ഭാവനകൾ. അദ്വൈതത്തിൽ ഭാവനയൊന്നുമില്ല, നമ്മുടെ സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്. ശരി, പറയുന്ന രീതിയിൽ ബോധമുണ്ടായി, ശ്രവണജന്യമായ ബോധമുണ്ടായി, അജ്ഞാനം നശിച്ചു, അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകുക, അജ്ഞാനം നശിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഒന്നാണ് അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ, ശരി, ബോധമുണ്ടായെന്ന് പറഞ്ഞാൽ ഒന്നാണ്. അഗ്നി ജ്വലിക്കുക, വിറക് നശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യം സംഭവിക്കുകയാണ്. അഗ്നി ജ്വലിക്കുന്നു, വിറകിനെ നശിപ്പിക്കുന്നു, വിറക് ചാരമായി മാറുന്നു. രണ്ട് കാര്യം സംഭവിക്കുന്നില്ല. മറിച്ച് എന്താണ്? അഗ്നി ജ്വലിക്കുന്നു, ഇരുള പോകുന്നു എന്ന് പറയുന്ന പോലെ ഒറ്റ കാര്യമാണ്. ഒരേ ഒരു കാര്യമേ സംഭവിക്കുന്നുള്ളൂ, തത്വബോധം ഉണ്ടാകുന്നു. ഈ തത്വബോധം ഉണ്ടായതിനു ശേഷം ശരി അംഗീകരിക്കാം, ശ്രവണത്തിന് തത്വബോധം ഉണ്ടായി. ആ തത്വബോധത്തിന് ശേഷവും വീണ്ടും ഞാൻ ശ്രവിക്കുന്നു, മനന നിധ്യാസനങ്ങളെല്ലാം ചെയ്യുന്നു, വീണ്ടും ഞാൻ ജ്ഞാനത്തിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കേണ്ടി വരുന്നു, വീണ്ടും എനിക്ക് ഞാൻ അച്ഛനാണ് എന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഇത്രയും കാലവും ഞാൻ തത്വം ശ്രമിച്ചിട്ട് എനിക്ക് ബോധമുണ്ടായില്ല, അങ്ങനെ എനിക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, ഇക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ തത്വജ്ഞാനം എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുമോ? നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഇതുവരെ എന്താ ഞാൻ മുക്തനാകാത്തത്? ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള സംശയങ്ങളും അജ്ഞാനവും വിവരവും എല്ലാം വീണ്ടും തുടരുന്നുണ്ടല്ലോ. സമാധിയിലേക്ക് പോയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ തീരും. അതാണ് സമാധിയുടെ ഗുണമായി പറയുന്നത്. ഈ അജ്ഞാനാദി ഈ ദോഷങ്ങൾ ഇതെല്ലാം ഇവിടെ ജ്ഞാനത്തിന് ശേഷവും തത്വശ്രവണത്തിന് ജ്ഞാനം ഉണ്ടായതിന് ശേഷം ഇതെല്ലാം തുടരുന്നു. അതുകൊണ്ടാണ് അതിന് തെളിവാണല്ലോ വീണ്ടും ശ്രവണാദി അഭ്യാസം. സമാധി പോയാൽ ഈ ബുദ്ധിമുട്ടില്ല, അവിടെ പിന്നെ ഇതൊന്നുമില്ല. ശരി, സമാധി പോയാൽ ഇതൊന്നുമില്ല എന്ന് നമുക്ക് സമ്മതിക്കാം. ഈ പറയുന്ന അജ്ഞാനാദി ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ ഏതുവരെ എന്നാണ്? ഏതുവരെ ഈ ദോഷങ്ങളൊന്നുമില്ല? വ്യുത്ഥാനം വരെ എന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ സമാധിയിൽ നിന്ന് ഉണരുന്നത് വരെ. സമാധിയിൽ നിന്ന് ഉണരുന്നത് വരെ ഈ ദോഷങ്ങളൊന്നുമില്ല. സമാധിയിൽ നിന്ന് ഉണർന്നാലോ? സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? പ്രപഞ്ചബോധമുണ്ട്, വ്യവഹാരമുണ്ട്, ഗുരുശിഷ്യ ബോധമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, സംസാരത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, അല്ലെങ്കിൽ വ്യവഹാരം നടക്കത്തില്ലല്ലോ. ഇതെല്ലാം വീണ്ടും വരുന്നു. സമാധിയിൽ എല്ലാം പോയി എന്ന് കരുതി. സമാധി എന്ന് തുടങ്ങുമ്പോൾ വീണ്ടും ഇതെല്ലാം വരുന്നു. അപ്പോൾ തത്വബോധം ഉണ്ടായതിന് ശേഷവും വീണ്ടും ഇതെല്ലാം തന്നെ അനുവർത്തിക്കുന്നു. സമാധി നിന്ന് ഉണർന്നു കഴിയുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. സമാധി നിന്ന് ഉണർന്നു കഴിഞ്ഞവൻ അവൻ ജ്ഞാനിയാണ്, അവൻ്റെ അജ്ഞാനം നശിച്ചിരിക്കുന്നു. പൂർണ്ണമായും അജ്ഞാനം നശിച്ചു. അവൻ പിന്നെ അജ്ഞാനമല്ല, ഈ പ്രപഞ്ചബോധമുണ്ട്, ഈ വ്യവഹാരമുണ്ട്. കാരണം സമാധിയെക്കുറിച്ച് ഉപദേശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രപഞ്ചബോധവും വ്യവഹാരവും ഒക്കെ ഉണ്ടെങ്കിലും നശിച്ച അജ്ഞാനം വീണ്ടും വരുന്നില്ല. അത് പൂർണ്ണമായും നശിച്ചുപോയി. സമാധിയിൽ അത് പൂർണ്ണമായും നശിച്ചുപോയി. ശരി, സമ്മതിക്കാം. സമാധിയിൽ അജ്ഞാനം പൂർണ്ണമായും നശിച്ചുപോയി. സംസാരത്തിന് ബീജമായിരുന്ന അജ്ഞാനം നശിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യുത്ഥാനത്തിന് എന്താ കാരണം ഉണരുന്നതിന്? പ്രപഞ്ചബോധത്തിന് എന്താ കാരണം? ഒരജ്ഞന്റെ പ്രപഞ്ചബോധത്തിന് എന്താ കാരണമായിരിക്കുന്നു? അവന്റെ അജ്ഞാനമാണ്. അത് പറയേണ്ടി വരും. സമാധിയിൽ അങ്ങനെയൊരു പ്രത്യേക അവസ്ഥയിൽ അജ്ഞാനം നശിച്ച് പിന്നെ ഉണരുന്നു എന്ന് പറയുന്നു. അജ്ഞാനം പൂർണ്ണമായും നശിച്ചെങ്കിൽ ഈ ഉണർന്നവന്റെ ഉത്ഥാനത്തിന്റെ കാരണം എന്താണ്? അപ്പോ ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ വീണ്ടും അവിടെ അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും. ആ അജ്ഞാനം അവിടെ നശിച്ചെങ്കിലും വിത്താനത്തിന് കാരണമായ എന്തോ ഒന്നുണ്ടായിരുന്നു. എന്താ എന്താ സാധനം? പ്രപഞ്ചാനുഭവത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? അപ്പോൾ എന്തോ ഒന്നുണ്ട്. പ്രപഞ്ചബോധത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനമാണെന്നാണ് പറയുന്നത്. നശിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഉത്ഥാനം സംഭവിക്കുകയാണെങ്കിൽ നശിക്കാതെ എന്തോ ശേഷിച്ചു. ശേഷിച്ചെങ്കിൽ വീണ്ടും അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും സമാധി, വീണ്ടും ഉണർവ്, വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി സമാധി. ശരി, എന്നാൽ ഉണരുന്നില്ല. ഉണരുന്നില്ലെങ്കിൽ പിന്നെ സമാധിയില്ല. സമാധിയിലേക്ക് പ്രവേശിച്ച് ഉണരുന്നേയില്ല. പിന്നെ എന്താ സമാധി? ആര് പറഞ്ഞു സമാധിയെക്കുറിച്ച്? തത്വബോധത്തിന് ശേഷവും സാധന അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ സമാധിയിലെ ഇതേ പ്രശ്നം തന്നെയാണ്. സമാധിക്ക് ശേഷവും ഉത്ഥാനം, വീണ്ടും നിരോധത്തിന് വേണ്ടിയുള്ള അഭ്യാസം, വീണ്ടും സമാധി പോവുക, വീണ്ടും വിധാനം. ഇതിനും അവസാനമില്ല. ശരീരപാദം വരെ ഇത് തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു. എന്നുവെച്ചാൽ വിധാനത്തിന് സമാധാനം സമാധിയുടെ പക്ഷത്തുമില്ല. പിന്നെ ഒരു സമാധാനം പറയുന്നതാണോ വിധാനം? അത് പ്രാരബ്ധം, അത് എല്ലാവർക്കും സമാനമാണ്. ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി, എല്ലാവർക്കും ഉണ്ട് പ്രാരബ്ധം. അതിന് സമാധി വേണമെന്നില്ല, ജ്ഞാനം വേണമെന്നില്ല, അതൊരു സമാധാനമല്ല. ഓ, കേവലമായ ജ്ഞാനമല്ല, അധിഷ്ഠസഹിതമായ ജ്ഞാനം. അത് കർമ്മത്തിന്റെ അധിഷ്ഠമായാലും ശരി, യോഗിയിലെ അഭ്യാസത്തിന്റെ ഫലമായ അധിഷ്ഠമായാലും ശരി, അതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിലും ഉള്ള ചോദ്യം ഒന്ന് തന്നെ. പിന്നീട് ഈ സമാധിയുടെ നാശം എന്തുകൊണ്ട് സംഭവിക്കുന്നു? സമാധി എന്തുകൊണ്ട് കൈവിട്ടു പോകുന്നു? വീണ്ടും എന്തുകൊണ്ട് സമാധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു? അവിടെ അജ്ഞാനം പൂർണ്ണമായും നശിച്ചില്ലേ? വീണ്ടും ശേഷിച്ചു. അതിന് യുക്തിയുക്തമായൊരു സമാധാനം നൽകാൻ സാധ്യമല്ലാതെ. ഒന്നുകിൽ സമാധി നിഷേധിക്കേണ്ടി വരും സമാധി പക്ഷക്കാർക്ക്. എന്തുകൊണ്ട് സമാധിയിൽ നിന്ന് ധ്യാനം വരുന്നില്ല എന്ന് പറയേണ്ടി വരും? അപ്പൊ പിന്നെ സമാധിക്ക് പ്രമാണമില്ല. ഞാൻ ഇതുവരെ സമാഹിതനായിരുന്നു എന്ന് ഒരു ഗുരുവിന് ശിഷ്യനോട് പറയാൻ പറ്റത്തില്ല. കാരണം സമാധി എന്നായ ഉണരുന്നില്ല, ഉണർന്ന പ്രശ്നമായി. അല്ല, സമാധിയിൽ യാതൊന്നും ഉണ്ടായില്ല, യാതൊരു തരത്തിലുള്ള അദ്വൈതവും അജ്ഞാനവും ഒന്നും തന്നെ ഉണ്ടായിരുന്നു. സമാധി എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റിയ ഒന്നല്ല, അവർണ്ണനീയമായ ഒന്നാണ്, അനുവ്രജനീയമായ ഒന്നാണ്, ഒരു പ്രത്യേകമായ ഒരവസ്ഥ, ഒരു തരത്തിലും വ്യവഹാരയോഗ്യമായ ഒന്നല്ല. അതുകൊണ്ട് ഞങ്ങൾ സമാധിയെ വ്യവഹരിക്കുന്നില്ല, അവ്യവഹാരിയും എന്നാണ്. പിന്നെ ഉണർന്നു വരുമ്പോൾ ഉള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി. ജാഗ്രത്തിൽ എന്താണ് അജ്ഞാനം, ജാഗ്രത്തിൽ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ച് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ളൂ. കാരണം സമാധി അവ്യവഹാര്യമാണ്, അതിനെക്കുറിച്ച് ചോദിക്കരുത്. അത് കേവലമായ ഏകമായ അനുഭവമാണ്. ഉണർന്നതിന് ശേഷം, അപ്പോൾ ഉണർന്നതിന് ശേഷം നിങ്ങളെവിടെ? അത് ജാഗ്രത, സമാധിയിലല്ലല്ലോ. അല്ല, ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ സമാധാനമുണ്ട്. അല്ലാതെ സമാധിയെക്കുറിച്ച് ചോദ്യമില്ല, അവിടെ സമാധാനമില്ല. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമാധിയും സർവജീവ സാധാരണമായിരിക്കുന്ന സുഷുപ്തിയും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അവ്യവഹാര്യമല്ലേ? രണ്ടിനും ചോദ്യമുണ്ടോ ഉത്തരവുണ്ടോ? അപ്പോൾ ഉറങ്ങുന്നവൻ പറയുന്നത് നിങ്ങൾ പാടുപെട്ട് ഈ സമാധി നേടുന്നില്ലെന്നുള്ളത് എനിക്ക് സഹജമായി ഞാൻ ഉറങ്ങുന്നു. രണ്ടിടവും അവ്യവഹാര്യമാണ്, ചോദ്യമില്ല ഉത്തരവില്ല. എന്തെങ്കിലും ചോദ്യം ഉത്തരം ഉണ്ടെങ്കിൽ ഈ ജാഗ്രതയിലുള്ളൂ പറഞ്ഞാൽ എന്താ സമാധാനം? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് തത്വജ്ഞാനം അദൃഷ്ടസഹിതമായി ഏതെങ്കിലും തരത്തിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല. കാരണം അജ്ഞാനം അങ്ങനെ ഒരു വസ്തുവല്ല. ഒരു വസ്തുവാണെങ്കിൽ ശരി, അതിനെ നശിപ്പിക്കുന്നതിന് അതിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി വരും. യോഗവും തത്വജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം അതാണ്. യോഗി സമാധി അംഗീകരിക്കുന്നുണ്ട്. യോഗിയെ സംബന്ധിച്ചിടത്തോളം അവിദ്യയും വൃത്തിയാണ്, അതിനെ നശിപ്പിക്കുന്നതിന് വേണം സമാധി. അപ്പോൾ വൃത്തിരൂപത്തിലുള്ള അവിദ്യയെ നശിപ്പിക്കുന്നതിനും വൃത്തിരൂപത്തിലുള്ള സമാധി ആവശ്യമാണ്. ചിത്ത പരിണാമ രൂപത്തിലുള്ള സമാധി ആവശ്യമാണ്. ആ ശരി, അതുകൊണ്ടെന്താ ഇത് യോഗമായിക്കൊള്ളട്ടെ, അദ്വൈതമായിക്കൊള്ളട്ടെ, എന്ത് തത്വശാസ്ത്രമായിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ടത് മുക്തിയാണ്. അതിലേക്ക് വരിക, തത്വശാസ്ത്രത്തെ വിടുക. ശരി, മുക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുക്തി ഉണ്ടായാൽ വൃത്തിയെ നശിപ്പിച്ചിട്ടുണ്ടാകുന്ന ആ മുക്തി അത് സ്ഥായിയല്ല എന്നാണ് അദ്വൈതി പറയുന്നത്. അങ്ങനെ ഒരു മുക്തി ഉണ്ടാകാം, അത് താത്കാലികം. നിങ്ങൾ ആ സമാധി നിന്ന് ഉണരുന്നത് വരെ നിങ്ങൾ മുക്തനാണ്. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ബന്ധനത്തിൽ. അങ്ങനെ ഉണരുന്നില്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സമാധിയില്ലെന്ന് പറയുന്നു. കാരണം വിധാനത്തിനുള്ള കാരണം അത് പറയാണ്. അല്ല, അജ്ഞാനമൊക്കെ നശിച്ചു കഴിഞ്ഞു, എല്ലാം നശിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഉണരുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നു, ഇരുൾ നശിച്ചു, എല്ലാം നശിച്ചതിന് ശേഷവും ആ ഇരുളിലെ ഭൂതം ദാ അവിടെ നിൽക്കുന്നു എന്ന് പറയും പോലെ. വെളിച്ചം വന്ന് ഇരുൾ നശിച്ചു, ഇരുള് പോയി, പക്ഷെ ഇരുളിൽ കണ്ട ആ ഭൂതം മാത്രം പോയില്ല എന്ന് പറഞ്ഞെങ്കിലും ശരിയാകും. അജ്ഞാനനാശത്തിന് ശേഷം, കാരണം നശിച്ചുപോയില്ലേ, അത് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, അധിഷ്ഠം ഏതെങ്കിലും തരത്തിൽ അത് കർമാധിഷ്ഠമായാലും ശരി, നിത്യകർമ്മത്തിൽ നിന്നുണ്ടാകുന്ന അധിഷ്ഠമായാലും ശരി, മറ്റേതെങ്കിലും അഭ്യാസത്തിൽ നിന്നുണ്ടാകുന്ന അധിഷ്ഠമായാലും ശരി, അത് അധിഷ്ഠം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അധിഷ്ഠത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിട്ടോ, അധിഷ്ഠസഹിതമായ ജ്ഞാനം അങ്ങനെ സമാധി എന്താണ്, ജ്ഞാനമാണോ അതോ അത് അധിഷ്ഠമാണോ അതോ സമാധിയുടെ കാര്യമാണോ ജ്ഞാനം, ഇതിനൊക്കെ ഉത്തരം പറയാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്, ഇതൊക്കെ നിഗൂഢമായ കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചോദിക്കരുത്. എന്നുവെച്ചാൽ സ്വന്തം ബുദ്ധിയെ പണയം വെച്ചിട്ട് ഇതിനിറങ്ങാവുന്നതാണ്, ചോദിച്ച ഉത്തരം പറയാൻ കഴിയത്തില്ല. അത് വിവേകികൾ സ്വീകരിക്കത്തില്ല, മൂഢന്മാരുടെ മാർഗമാണ്. ചോദ്യം ചോദിക്കാൻ പാടില്ല, ഉത്തരം പറയാൻ പാടില്ല, ഞാൻ പറയുന്ന സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മൂഢന്മാർക്കേ അത് പറ്റും, വിവേകിക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് ജീവന്റെ വിലക്ഷണതയാണ്. എന്താണ് വിവേകം? ജീവന് കിട്ടിയിട്ടുള്ളതാണ്, മനുഷ്യജീവന് കിട്ടിയിട്ടുള്ളതാണ്. അവന് വിവേകം പിന്തുടർന്നേ അവൻ എന്തായാലും സ്വീകരിക്കത്തുള്ളൂ. അപ്പോ വിവേകമില്ലാതെ ഒരു മാർഗത്തിനും അവൻ പരിശ്രമിക്കത്തില്ല, സമയം വേസ്റ്റാണ്, അവനാരാധകരാകുന്നു. ഇവിടെ പരിശ്രമിച്ച് പലതും നേടാൻ വന്നിരിക്കുക, വിവേകമില്ലാതെ ഒരു കാര്യം നേടാൻ വേണ്ടി ആരാ പരിശ്രമിക്കുന്നു? അതുകൊണ്ട് ആ പക്ഷമൊന്നും ഇവിടെ സ്വീകാര്യമല്ല. അദ്വൈതി അതിന് പറയുന്ന പരിഹാരം എന്താണ്? തത്വജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവ രൂപത്തിലുള്ള അജ്ഞാനം. അവിടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തു നശിക്കുക എന്നല്ല, ആ ജ്ഞാനാഭാവത്തിന്റെ സ്ഥാനത്ത് ജ്ഞാനം, അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ്. അങ്ങനെ ഒരു അറിവില്ലായ്മ, അത് സ്വാനുഭവമാണ്. എങ്ങനെ അനുഭവത്തിൽ വരുന്ന അജ്ഞോഹം, ഞാൻ അറിവില്ലാത്തവനാണെന്ന് എല്ലാവർക്കും അനുഭവമുണ്ട്, അതിന്റെ സ്ഥാനത്ത് ഞാൻ അറിയുന്നു എന്നുള്ള അനുഭവമുണ്ട്. ഇത് രണ്ടും സ്വാനുഭവ സിദ്ധമായ കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ ജാഗ്രത ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു അവസ്ഥ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഇതറിയാവുന്ന കാര്യമാണ്. പിന്നെ ആ അറിവ്, പിന്നെ അത് വീണ്ടും ശ്രവണ മനനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, എന്തുകൊണ്ടതൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പം നമ്മളിത് ചർച്ച ചെയ്ത് അധിഷ്ഠം ആണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസ്കാരമാണ് അല്ലെങ്കിൽ ആ സംസ്കാരത്തോടുകൂടി ജ്ഞാനമാണ്, ജ്ഞാനത്തോടൊപ്പം അങ്ങനെ ഒരു സാധനം കൂടെ വേണം, അതാണ് അജ്ഞാനത്തെ നശിക്കുന്നതെന്ന് പറയുമ്പം അജ്ഞാനത്തെ അവിദ്യ ഒരു വസ്തുവായി സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ജ്ഞാനേന അജ്ഞാനം നിവൃത്തു ഗമ്യമാനായ, ഇവിടെ പറയുന്നു ജ്ഞാനം കൊണ്ടാണ് അജ്ഞാനം നിവൃത്തി. അത് അനുഭവപ്പെടുന്ന കാര്യമാണ്, അവന് ആത്മാവ് വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ദൈനംദിനമായ നമ്മുടെ ഏതൊരു അനുഭവത്തെ എടുത്താലും ശരി, ഒരു അറിവുണ്ടാകുന്നു, അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നശിക്കുന്നു. ഇവിടെ അറിവ് തന്നെ സംബന്ധിച്ചാകുന്നു എന്നേ ഉള്ളൂ, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അറിവ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭാഷയത്തിൽ തന്നെ, സാധക സ്വരൂപ അമ്പിതരേഖ, അത് സാധക സ്വരൂപമാണോ? സാധക സ്വരൂപത്തെക്കുറിച്ച് എന്റെ ശ്രോതാവിന്റെ സ്വരൂപത്തെ സംബന്ധിച്ച കാര്യം, തന്നെ സംബന്ധിച്ച കാര്യമാണ്. തന്റെ സ്വരൂപമാണ് മുക്തി എന്ന് ബോധിപ്പിക്കുകയാണ്. ആ ബോധം അത് കേവലം ജ്ഞാപകമാണ്, കാരകമല്ല, പലതരത്തിൽ പറഞ്ഞു. മറിച്ച് അധിഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരകമാകും, അതൊന്നുണ്ടാക്കിയെടുക്കുകയാണ്. കരവെന്ന് വെച്ചാൽ ചെയ്യുകയാണ്, അധിഷ്ഠം ഉണ്ടാക്കുന്നതിന് പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നം ഉണ്ടാകുന്ന അതും ഒരു കാരകമായി, ഒരു കർത്താവായി അത് പ്രവർത്തിച്ചിട്ട് അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവിനെ ഇല്ലാതാക്കും. ഇതങ്ങനെയല്ല, കേവലം ജ്ഞാപകമാണ്. അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ മറിച്ച് അത് തന്നെക്കുറിച്ചുള്ള ഒരു കേവലമായ ബോധം മാത്രം. അതുകൊണ്ട് തന്നെ ജ്ഞാപകം എന്ന് പറയുന്നു. അവിടെ ഈ പറയുന്ന ദോഷങ്ങളൊന്നുമില്ല. അതല്ല, പക്ഷെ അങ്ങനെ ഒരു അജ്ഞാന നിവൃത്തിക്ക് ശേഷവും പ്രപഞ്ചബോധവും വിപര്യങ്ങളും സംശയങ്ങളും എല്ലാം അതിവിടെ അംഗീകരിക്കുന്നു. അജ്ഞാനത്തിന് അങ്ങനെയുള്ള ഭാവങ്ങളുമുണ്ട്. അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ പ്രയാസമുണ്ട്. അതും അനുഭവസിദ്ധമാണല്ലോ. സംശയം എന്റെ മനസ്സിലുണ്ട്, വിപരീയം എന്റെ മനസ്സിലുണ്ട്, ഇതിനെ അജ്ഞാനം എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം തുടരുന്നു. അജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവർത്തിച്ചപ്പോ എന്താ ഈ സംശയവും വിപരീയവും നിവർത്തിക്കാത്തത്? ഇത് രണ്ടും വീണ്ടും ശേഷിക്കുന്നുണ്ടല്ലോ. എന്തിന്? അജ്ഞാനം ശേഷിക്കുന്നു. ശരി, തത്വത്തെ ശ്രമിച്ചു, മനസ്സിലായി, ഇതാണോ അങ്ങനെ. കുറച്ച് കഴിഞ്ഞ് പറയുന്നു, ഞാൻ ആ തത്വത്തെ വിസ്മരിച്ചിട്ട് വീണ്ടും പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകി. വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്തവനായി എന്നല്ല എന്റെ അർത്ഥം. വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം ഇതാണ്, അങ്ങനെ ഒരു അറിവില്ലാത്തവനായി വീണ്ടും ഞാൻ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷവും ഞാൻ സംശയിക്കുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷവും എനിക്ക് ശരീരബുദ്ധി വരുന്നു. ഇത് സംഭവിക്കാം. പക്ഷെ അവിടെയെല്ലാം ഒരു കാര്യം അംഗീകരിക്കുന്നു. എന്താണ്? ഞാനിതിനെ ബോധിച്ചതിന് ശേഷം, തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ പറയാൻ പറ്റുമോ തത്വത്തെ ഗ്രഹിക്കാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നല്ല പറയുന്നു. തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷം അതിനുശേഷം വീണ്ടും ഇതെല്ലാം ആവർത്തിക്കാം, അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് തത്വഗ്രഹണത്തിന് ശേഷവും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്നാണ് അനുഭവമെങ്കിൽ അതിന് പരിഹാരമാണ് പറഞ്ഞത് ശ്രവണാദികൾ. അത് തുടരുക. അവിടെ ഇത് അനുവർത്തിക്കുന്നുകൊണ്ട് ആ തത്വബോധത്തെ നിരാകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. ബോധം ഉണ്ടായില്ല എന്നല്ല പറയുന്നു. ബോധത്തിന് ശേഷം, അതാണ് പ്രാധാന്യം. ബോധത്തിന് ശേഷം ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അറിവില്ലായ്മ നശിച്ചുപോയല്ലോ, വീണ്ടും അത് വരുന്നു. വീണ്ടും ശ്രവണ മനനങ്ങൾ ഇത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ശരി, വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നു. ഏതുവരെ? ശ്രവണ മനനാദികൾ ഏതുവരെ ആവർത്തിക്കണം? വിപരീയം, സംശയം, ഇത് രണ്ടും നിശേഷം മാറുന്നതുവരെ ആണ് സമാധാനം. ദൃഢബോധം വരെ വ അപ്പൊ അങ്ങനെ ഒരു ദൃഢബോധം സംഭവിക്കുമോ? അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ദൃഢബോധം സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സംഭവിച്ചുകൂട? ഈ ലോകത്തിൽ ഏതെല്ലാം വിഷയങ്ങളും നമുക്ക് ദൃഢബോധം ഇരിക്കുന്നു. ആത്മാവിനെ വിടുക, അങ്ങനെ ഒരു ദൃഢബോധം സംഭവിക്കില്ല എന്ന് തന്നെ സംബന്ധിച്ച് എന്തിനാണ്? ദൃഢബോധം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പുരുഷനാണ്, എന്താ സംശയമുണ്ട്? സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കും, എന്തോ തകരാറാണ്. അല്ലെങ്കിൽ ദൃഢബോധനാണ്, ഇത് കുത്തുവച്ച ലൗകികമായൊരു വിഷയമാണ്, ഒരു സംശയം. ഇതുപോലെ ഏതെല്ലാം വിഷയങ്ങളും തനിക്ക് ദൃഢബോധമുണ്ട്. ഇത് പ്രമാണജന്യമായ ജ്ഞാനമാണ്. അപ്പോൾ ആ ബോധത്തിൽ ദൃഢബോധത്തെ സംബന്ധിച്ച് പിന്നെ എന്തിനു സംശയിക്കണം? ഇത് ഭ്രമാത്മകമായ ബോധമാണ് ഈ ദൃഢബോധം. മറ്റങ്ങനെയല്ല, പ്രമാണജന്യമായ ജ്ഞാനമാണ്. അതിന് അജ്ഞാന സംശയാദികൾ തന്നെ ബാധിക്കുന്നു, അത് അംഗീകരിക്കുന്നു, സ്വാനുഭവമാണ്, അതിനാരും നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൽ ദൃഢബോധം വരുന്നു. അങ്ങനെയുള്ള ദൃഢബോധത്തിൽ അതില്ലാതാകുന്നു, അതുവരെ ഇത് ആവർത്തിക്കേണ്ടി വരും. പിന്നെ ആ ദൃഢബോധത്തിന് വേണ്ടി ഇത് ആവർത്തിക്കേണ്ട കാര്യമില്ല, ആവർത്തിക്കും. പക്ഷെ അത് ആ ദൃഢബോധത്തിന് വേണ്ടിയല്ല. അതിനുവേണ്ടി ആവർത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ബോധം ഉണ്ടായതിന് ശേഷവും വീണ്ടും സംശയാദികൾ എന്തുകൊണ്ട് ആവിർഭവിക്കുന്നു? ഈ ദൃഢബോധമില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ആവർത്തിയുടെ ഫലമായി ഒരുവനിൽ ഉണ്ടാകുന്ന ആ ദൃഢബോധം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആവർത്തിക്കുന്നു. ചർച്ച ചെയ്തതാണ്, ഇവരും കൂടെ പറയുക. സംശയവിപര്യങ്ങളെല്ലാം വീണ്ടും പറയും. പക്ഷേ ആ ദൃഢബോധത്തിൽ ആ സംശയാദികളെ, അതുകൊണ്ടാണ് ഇതിൻ്റെ ആവർത്തി വേണ്ടി വന്നത്. അതുവരെ ഇതിൻ്റെ ആവശ്യമുള്ളൂ, മരണം വരെ ആവശ്യമുണ്ട് ദൃഢബോധം വരുന്നവരെ. അത് പറഞ്ഞല്ലോ, ഈ തത്വബോധത്തിൻ്റെ ഉത്പത്തിക്ക് പല യോഗ്യതകളും വേണം, അത് അംഗീകരിക്കുന്നുണ്ട്. ആ യോഗ്യതകളുടെ പൂർത്തീകരണത്തിൽ, ആ യോഗ്യതകളുടെ പുഷ്ടിയിൽ അവന് ദൃഢബോധം ഉണ്ടാകുന്നു. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരു ആവൃത്തി ആവശ്യമുണ്ട്. ബാല്യം മുതലുള്ള അനുഭവം ക്രമേണ ദൃഢമായി വരുന്നതുകൊണ്ട് ശരീരബോധവും മറ്റും ദൃഢമായി വരുന്നു. ആ ശരീര സംബന്ധിയായ പല ബോധങ്ങളും ദൃഢമായി വരുന്നു. ഇതെന്റെ കയ്യാണ്, ഇതെന്റെ കാലാണ്, ഇതെന്റെ തലയാണ്, ആർക്കൊരു സംശയം തോന്നാറുണ്ട്. അങ്ങനെ ദേഹാത്മബോധം അത് ക്രമേണ ദൃഢമായി വരുന്നതാണ്, ഉറച്ചു വരുന്നതാണ്. ഭ്രമാത്മകമായ ഒരു അനുഭവത്തിന് പോലും അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ, പ്രമാണജന്യമായ അനുഭവത്തിന് ദൃഢത വരാം. ശരി, അപ്പോൾ പറയുന്നു, ജ്ഞാനം ഏകസ്വഭാവമാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏകരസമാണ്. അപ്പോൾ അതിൽ ദുർബലത, ദൃഢത എന്ന് പറയുന്നത് രണ്ടവസ്ഥ ഉണ്ടാവും. സ്വാഭാവികം ചിന്തിക്കുന്നവർ ചോദിക്കും, ഏകസ്വഭാവത്തിലിരിക്കുന്ന ജ്ഞാനത്തിൽ ആദ്യം ദുർബലമായ ജ്ഞാനം, പിന്നെ ദൃഢമായ ജ്ഞാനം. അങ്ങനെ പറയും, ദൃഢത എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണല്ലോ, ദുർബലത ഉപേക്ഷിച്ചല്ല. അവിടെ ദൃഢത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ താല്പര്യം എന്താണോ, അതിൽ വരുന്ന സംശയാദികൾ മാറുന്നു അത്രയേ ഉള്ളൂ. ജ്ഞാനം ഏകസ്വഭാവം തന്നെ. അതിനെ ബാധിച്ചിരിക്കുന്ന പരമാർത്ഥമല്ലാത്തതായ സംശയവാദികൾ മാറുന്നു, ദൃഢമാകുന്നു. ഈ മാറുന്നതല്ല എന്താ മാറുന്നു എന്ന് പറയുന്നു, അല്ല അവസ്തുവാണ്, അതൊരു വസ്തുവല്ല, അത് മാറിപ്പോകുന്നു. ഇപ്പൊ ജ്ഞാനാഭാവത്തെ സംബന്ധിച്ച് പറയാം വസ്തുവാണ് അവിദ്യ. പക്ഷെ വിപരീയ ബുദ്ധിരൂപത്തിലുള്ള ഇവിടെ പറയുന്ന മൂന്നാമത്തെ അജ്ഞാനത്തെ പറയുന്ന എന്താണ്? വിപരീത ജ്ഞാനം. ഈ വിപരീത ജ്ഞാനവും അവസ്ഥയാണ്. ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ജ്ഞാനമില്ല, ശരി, അത് അവസ്ഥയാണ്. പക്ഷെ വിപരീത ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ജ്ഞാനം ഉണ്ടല്ലോ, അങ്ങനെ ദേഹാത്മബുദ്ധി. സംശയജ്ഞാനം നീ ആത്മാവാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ഞാൻ ആത്മാവെന്ന് പറയുന്നു? അതെന്തിനുദ്ദേശിച്ച് പറഞ്ഞു? എൻ്റെ മനസ്സിന് ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അതോ പ്രാണമെന ചൈതന്യ സംഘാത രൂപത്തിലെ ജീവനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അത് ഈ പറയുന്ന പോലെ തസ്സൃഷ്ട തദൈവാനുപ്രവേശം ആ തത്വത്തെ ഉദ്ദേശിച്ചു. ഇങ്ങനെയുള്ള ഈ സംശയ രൂപത്തിലുള്ള ഈ അനുഭവ പരമ്പര ഇതൊന്നുമല്ല, ഞാനിത് തന്നെയാണ് എന്നുള്ള ഈ വിപരീത അനുഭവ പരമ്പര ഇതൊക്കെ ഇങ്ങനെ അവസ്ഥ പോകുന്നു. ഇതിനെയും പറയുന്നില്ല ഇവിടെ അജ്ഞാനമെന്ന്. ഇത് അനുഭവ രൂപത്തിൽ നിൽക്കുന്ന തന്നെ ഇതവസ്തുവാണ്, ഇതും അവസ്തുവാണ്. അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവം എന്ന് പറയുമ്പോൾ അത് അവസ്തുവെന്നും മനസ്സിലാക്കാമെങ്കിൽ സംശയവിപരീത രൂപത്തിൽ വരുന്ന അവസ്തു തന്നെയാണ്. ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ അതൊരു അഭാവമല്ലേ, അത് അവസ്ഥ ഒന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു ഭാവമാണ്, ഇതെങ്ങനെ വസ്തുവാകും? അപ്പം ജ്ഞാനാഭാവത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കുക, എന്താണ് ഈ ജ്ഞാനാഭാവം എന്ന് പറയുന്നത്? അറിയുന്നില്ല. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അതൊരനുഭവമാണ്. എങ്ങനെയാണോ സംശയം അല്ലെങ്കിൽ വിപരീത ജ്ഞാനം നിൽക്കുന്നത്, അതുപോലെ ഒരു അനുഭവമാണ് അറിവില്ലായ്മ എന്ന് പറയും. നിന്റെ അറിവില്ലായ്മയെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബോധമുണ്ട്. എന്തിനെ കുറിച്ച്? അറിവില്ലായ്മയെ കുറിച്ച്. ഈ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. സംശയം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, അല്ല അതിന് വിശേഷം. നമ്മൾ പറയുന്ന പോലെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ശൂന്യതയല്ല. സ്ഥൂലമായി ചിന്തിക്കുമ്പോൾ തോന്നും അറിവിന്റെ ഇല്ലായ്മ. പക്ഷെ അറിവില്ലായ്മ ഈ ജീവനെ നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ്. അജ്ഞോഹം എന്റെ അനുഭവമാണ് എന്നെ കുറിച്ചുള്ള. ഇതിന് വിപരീയ ജ്ഞാനവുമായിട്ടോ അല്ലെങ്കിൽ സംശയജ്ഞാനമായിട്ടോ ഒരു വ്യത്യാസവുമില്ല ജ്ഞാനം എന്നുള്ള നിലയ്ക്ക്. ഇത് എല്ലാം അനുഭവമാണ്. പക്ഷെ ഇതിനൊരു വിശേഷതയുണ്ട്. എന്താണ്? ഇത് പരമാർത്ഥമല്ല, ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ ഇത് പരമാർത്ഥ ബോധമല്ല എന്നർത്ഥം. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇത് പരമാർത്ഥമല്ലെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇതിന് സംശയജ്ഞാനമുണ്ട്, അറിവില്ലായ്മയുണ്ട്, വിപരീത ജ്ഞാനമുണ്ട്, പരമാർത്ഥമല്ലെന്ന് പറഞ്ഞാൽ ഞാനിത് അനുഭവിക്കല്ലേ തന്നെ. പക്ഷെ അത് പരമാർത്ഥ ബോധമല്ല. ഈ പ്രതീതി അനുഭവം നിലനിൽക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥ ബോധം ഇതിനെ നിരാകരിക്കുന്നു. എങ്ങനെ നിരാകരിക്കുന്നു? നീ ആ തത്താണ്, അജ്ഞാനത്തെ നിഷേധിച്ചു, അറിവില്ലാന്നുള്ളത് നിഷേധിച്ചു, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ തത്താണ്, സംശയത്തെ നിഷേധിക്കുന്നു. അവരൊറ്റ ഉപദേശം കൊണ്ട് തത്വമസി എന്നുള്ള ഒരൊറ്റ ഉപദേശത്തിൽ ഇതിനെ മൂന്നിനെയും നിഷേധിക്കുന്നു. നിന്റെ അറിവില്ലായ്മ എന്ന് പറയുന്ന പ്രതീതിയെ നിഷേധിക്കുന്നു, സംശയ രൂപത്തിലുള്ള പ്രതീതിയെ നിഷേധിക്കുന്നു, വിപരീയ രൂപത്തിലുള്ള പ്രതീതിയെ നിഷേധിക്കുന്നു, നിഷേധിക്കുന്നു ആ പരമാർത്ഥ ബോധം. ബോധം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അവസ്തുവായതുകൊണ്ടാണ് ഇതെല്ലാം. എന്നാലേ ബോധത്തിന് നിരാകരിക്കാൻ കഴിയൂ. ഏതുപോലെ സർപ്പബോധമുണ്ടായി, രജ്ജുബോധം നിരാകരിച്ചു. സർപ്പബോധം പരമാർത്ഥമാണെങ്കിൽ രജ്ജുബോധത്തിന് അതിനെ നിരാകരിക്കാൻ കഴിയത്തില്ല. ആ ബോധം എന്നുള്ള നിലയ്ക്ക് അതിനെ എടുക്കുക. ഇവിടെ ബോധത്തിലാണ് മാറ്റം വരുന്നത്. അതിനെ നിഷേധിച്ചു. സർപ്പബോധം പരമാർത്ഥമല്ല, വസ്തുവാണ്. രജ്ജുബോധം അതിനെ നിരാകരിച്ചു. രജ്ജുബോധം എന്താണ്? പരമാർത്ഥ ബോധം. അതിനെ നിരാകരിച്ചു. എന്തുകൊണ്ട് നിരാകരിക്കാൻ കഴിഞ്ഞു? അത് അവസ്തുവായതുകൊണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടായെങ്കിലും അത് അവസ്തുവാണ്, അത് പരമാർത്ഥമാണ്. അവസ്തു എന്ന് പറഞ്ഞാൽ അതാണ്, അത് പരമാർത്ഥമാണ്. ശരി, സർപ്പബോധത്തെ നിഷേധിച്ചു കഴിഞ്ഞു, രജ്ജുബോധം വന്നു, പിന്നെ ഇവിടെ സർപ്പബോധം ഉണ്ടോ? ഇല്ല. അതാണ് പരമാർത്ഥമല്ലെന്ന് പറയുന്നത്. എവിടെ പോയി? അത് പോയി. പിന്നെ അതിന് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ സാധ്യമല്ല. ഒരു നിമിഷം നിലനിൽക്കുന്നൊന്നുമല്ല. മൂന്ന് കാലത്തിനും പിന്നെ അങ്ങനെ ഒരു ബോധമില്ല. ഇന്നലത്തെ സർപ്പം ഇന്ന് രജ്ജു ആയതല്ല, നാളെ വരേണ്ട സർപ്പം ഇന്ന് രജ്ജു ആയതുമല്ല. മൂന്ന് കാലത്തിനും അവിടെ സർപ്പബോധമില്ലേയില്ല, അതിന് നിലനിൽപ്പേ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് അവസ്തുവാണ്, പരമാർത്ഥമല്ല. അതുപോലെ ഈ ബോധം, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണോ അജ്ഞാനം ജ്ഞാനാഭാവമായിരിക്കുമ്പോൾ അവസ്തുവായിരിക്കുന്നത്, അതുപോലെ അത് സംശയ രൂപത്തിലിരുന്നാലും വിപരീയ രൂപത്തിലിരുന്നാലും അത് അവസ്ഥയാണ്. എന്നുവെച്ചാൽ അത് പരമാർത്ഥമല്ല. മറിച്ച് പ്രമാണജന്യമായ ബോധം, അത് പരമാർത്ഥമാണ്, അത് പരമാർത്ഥ ബോധമാണ്. ശരി, സമ്മതിച്ചു. ഇത് സമാധിയിൽ നിന്ന് ഉണർന്ന യോഗിയെ പോലെ ആയില്ല. സമാധിയിലിരുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല, സംബന്ധിച്ച് ഉണർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാം ഉണ്ട്. ഇതൊക്കെ വീണ്ടും ഉണ്ടായതിന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു, എന്തോ ഒന്ന് ശേഷിച്ചു. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അത് ഉറക്കത്തു നിന്ന് ഉണർന്നതുപോലെയാവും. എന്താ ഉറക്കത്തു നിന്ന് ഉണരാൻ കാരണം? എന്തോ നിശേഷിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഞാൻ എന്നെ ഉണർത്തിയതല്ല, ഞാൻ ഉണർന്നതാണ് സ്വയം. എനിക്കെന്നെ ഉറക്കാനും കഴിയില്ല, എനിക്കെന്നെ ഉണർത്താനും കഴിയില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ഉറങ്ങിപ്പോയി, അത്രേ പറയാൻ കഴിയും. പിന്നെ ഉണർന്നു. ആരെങ്കിലും തന്നെ സ്വയം ഉണർത്തിയിട്ടുണ്ടോ? ഇല്ല, അത് സാധ്യമല്ല. അലാറം ഉണർത്തിയിരിക്കും, താൻ തന്നെ ഉണർത്തിയിട്ടില്ല. ഉണങ്ങിപ്പോകുന്നു, ഉണർന്നു പോകുന്നു. അതുപോലെ സമാധിയിൽ നിന്ന് യോഗി ഉണർന്നു പോയി, എന്തോ അവിടെ ഉണ്ടായിരുന്നു ഉണർത്താൻ, ഒരു ശല്യം, ഒരു നാശം. അവിടെ തന്നെ ഇരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അതുപോലെ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഇല്ലാതാക്കി ഒരു ബോധം. ഈ ബോധം പറഞ്ഞല്ലോ, ഈ പറയുന്ന അജ്ഞാന സംശയ വിവരങ്ങൾ എന്ന് പറയുന്നത് നാശങ്ങളാണ്. ഈ നാശങ്ങളെപ്പോലെ തന്നെ ഈ ബോധവും ഇതിനെയൊക്കെ ആശ്രയിച്ചല്ലേ ഉണ്ടായത്. അവിടെ നിങ്ങൾ പറയുന്ന അവിടെ പ്രമാണം വേണം, ഗുരു വേണം, മനസ്സ് വേണം, ഈ ശരീരം വേണം, ഇതിന് ചെവി ഫിറ്റ് ചെയ്താലേ ഇതൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം ആശ്രയിച്ചല്ലേ ഉണ്ടായത് ഈ ബോധം. എന്നിട്ട് ഈ ബോധത്തിന് മാത്രം നിങ്ങൾ എന്താ പരമാർത്ഥ ബോധം എന്ന് പറയുന്നു. ഇതുപോലെ ഈ കർണങ്ങളെ, ഇന്ദ്രിയങ്ങളെ, ഈ വിഷയങ്ങളെല്ലാം ആശ്രയിച്ചുണ്ടായ ബോധമെല്ലാം നിങ്ങൾക്ക് പരമാർത്ഥമുണ്ട്. ഇതിനെല്ലാം ആശ്രയിച്ചുണ്ടായ ബോധം പരമാർത്ഥം. എന്നിട്ട് ചോദിച്ച് അന്വേഷിച്ചു വന്നാൽ പറയും ഇതെല്ലാം ഈ അജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിദ്യയിൽ നിന്നുണ്ടായി തന്നെ എന്നും പറയും. എന്നിട്ട് ഒരു ബോധത്തെ പരമാർത്ഥമൊന്നും മറ്റൊന്നും അപരമാർത്ഥമൊന്നും പറയും. അപ്പോ ഞാൻ ഇന്നുകൊണ്ട് പരമാർത്ഥ ബോധം എന്ന് പറഞ്ഞു. ഈ പറയുന്ന മാനത്തെയും മേഘത്തെയും എല്ലാം ആശ്രയിച്ചുണ്ടായി, അതുകൊണ്ട് പരമാർത്ഥം എന്നല്ല പറയുന്നത്. ആ നിലയ്ക്ക് ഇതും പരമാർത്ഥം തന്നെ, ഒരു സംശയമില്ല. പിന്നെ എന്താണ് ഇതിനെ പരമാർത്ഥം എന്ന് പറയുന്നത്? ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, പരമാർത്ഥമായ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അല്ലെങ്കിൽ പ്രപഞ്ച പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. പ്രപഞ്ച പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം അത് ആ പരമാർത്ഥത്തിൽ നിന്നും അന്യമല്ല. ആ അനന്യത്വം ആണ് ഈ അദ്വൈത ബോധത്തിന്റെ സവിശേഷത. അനന്യബോധത്തിൽ ഇവിടെ സമാധിയില്ല, വിധാനമില്ല, രണ്ടുമില്ല, രണ്ടിന്റെ ആവശ്യമുണ്ട്. ഈ ബോധം ആ പരമാർത്ഥത്തിൽ നിന്നും അന്യമല്ല, മുമ്പത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതാ ഇത് സൂര്യനാണെന്ന് സൂര്യഗോളത്തെ നമുക്ക് കാണിച്ചു തരുന്ന ആ പ്രകാശം അത് സൂര്യനിൽ നിന്ന് അന്യമാണെന്ന് ആരും പറയത്തില്ല. ഒരു ഉദാഹരണം മാത്രം. ആ പ്രകാശമാണ് നമ്മളോട് പറഞ്ഞിരുന്നത്, ഇതാണ് സൂര്യഗോളം. പക്ഷേ അത് കാണിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് അത് സൂര്യനിൽ നിന്ന് അന്യമാകും ഇല്ല എന്ന് മാത്രമല്ല, അത് സൂര്യൻ തന്നെയാണ്. അതുപോലെ ഈ അപരമാർത്ഥമായ അവസ്ഥുവായ അജ്ഞാനാദികളെല്ലാം നിരാകരിക്കുന്ന ആ ബോധം അത് ഈ പരമാർത്ഥ വസ്തു തന്നെയാണ്. ഇതാണ് അദ്വൈത ബോധത്തിന്റെ സവിശേഷത. ഈ സവിശേഷത സമാധിയിൽ നിന്നുണ്ടാകത്തില്ല. അവിടെ പ്രശ്നങ്ങൾ വീണ്ടും അവശേഷിച്ചു. എങ്ങനെ ഉത്ഥാനം സംഭവിച്ചു? എങ്ങനെ വീണ്ടും സമാധി എന്തുകൊണ്ട് ആവശ്യമായി വരുന്നു? അവിടെ അധിഷ്ഠത്തെ ആശ്രയിക്കേണ്ടി വരും, സംസ്കാരത്തെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ അതല്ല സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? ജ്ഞാനേന അജ്ഞാന നിവൃത്തി. അജ്ഞാന നിവൃത്തി എന്താണെന്നുള്ളതിനാണ് ഇത്രയും വിശദീകരിച്ചത്. ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി സംഭവിക്കുമ്പോൾ അഗമ്യമാനായ അധിഷ്ഠ നിവൃത്തി കൽപ്പന, അതൊരു അധിഷ്ഠം കൊണ്ടാണ് ഉണ്ടായത്, ഏതെങ്കിലും ഒരു അഭ്യാസഫലമായ സംസ്കാരം കൊണ്ടാണ് ഉണ്ടായത് എന്നൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അനൂപത്തെ ഹേ അതിനൊന്നും അതൊക്കെ അനൂപന്നമാണ്. ഭാഷകാരൻ എപ്പോഴും ചർച്ച ചെയ്യുന്നത് കൂടുതൽ ലൗകികമായ യുക്തികളെ സ്വീകരിക്കാറുണ്ട്, രജ്ജസപ്പും മറ്റും ലൗകിക യുക്തിയാണ്. പക്ഷേ തന്നോട് സംസാരിക്കാൻ നിൽക്കുന്നത് വൈദികന്മാരാണ്, അവരോട് വൈദിക യുക്തി പ്രയോഗിക്കും. കാരണം ഈ വേദത്തിനും കർമ്മകാണ്ഡത്തൊക്കെ പോലെ പ്രധാനമുള്ള ഒന്നാണ് ഉപാസനയും മറ്റും. ആ ഉപാസനയിലും മറ്റും കർമ്മത്തിലെങ്ങനെയാണോ അധിഷ്ഠത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അതുപോലെ ഉപാസനയിലും മറ്റും അധിഷ്ഠത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അവിടെ തന്നെ ജീവന്റെ ഉത്ക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. കർമ്മ ഉപാസന സമുച്ചയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് അംഗീകരിക്കുന്നുണ്ട്. വിദ്യയും കർമ്മവുമായിട്ടുള്ള സമുച്ചയം, ഉപാസനയും കർമ്മവുമായിട്ടുള്ള സമുച്ചയം. അവിടെയൊക്കെ ഈ അധിഷ്ഠ ഒരു പ്രധാന വിഷയമാണ്. കാരണം ഇവിടെ എല്ലാം ഫലം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നില്ല. തത്വജ്ഞാനത്തിൽ മാത്രമേ ഫലം ഇവിടെയുള്ളൂ. ബാക്കി ഏതിലായാലും ഫലത്തിന് കാത്തിരിക്കണം. കർമ്മം ചെയ്തിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കണം, എന്നാ മരിക്കുന്നത്, അന്നേ ഫലം കിട്ടത്തുള്ളൂ. ഉപാസനയ്ക്കും അങ്ങനെ ഒരു ദോഷമുണ്ട്. ചില കർമ്മങ്ങളുണ്ട് ഉടൻ ഫലം കിട്ടുന്നത്, അവിടെ പിന്നെ വിവാദമില്ല. ഫലം കിട്ടാത്തടത്താണ് ഈ അധിഷ്ഠത്തെ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അതിന് അവരുടെ ഭാഷയിൽ തന്നെ മറുപടി പറയണം. അവരുടെ ഭാഷയിൽ പറയുന്നത് എന്താണ്? യഥാവഖാദേന അവരഹീനാം തുഷ നിവൃത്ത ഗമ്യമാനായ അഗ്നിഹോത്രാദി നിത്യകർമ്മകാര്യ അധിഷ്ഠാന കൽപ്പ്യതേ തുഷ നിവൃത്തി. അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയുകയാണ്, ഇവിടെ അധിഷ്ഠം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, സമ്മതിക്കാം. അല്ല, ദുഷ്ടമായ പ്രവൃത്തിക്ക് ദുഷ്ടമായ ഫലം അതുകൊണ്ട്. ഇവിടെ ജ്ഞാനം ദുഷ്ടമാണ്, ഫലവും ദുഷ്ടമാണ്. ഇത് അധിഷ്ഠമൊന്നുമല്ല. ബോധം നിങ്ങൾക്ക് ശ്രവണത്തിനുണ്ടാകും. ബോധമുണ്ടായ അറിവില്ലായ്മ പോയി. ഇതേതുപോലെ യാഗത്തിന് വേണ്ടിയിട്ട് പുരോടാശ ഉണ്ടാക്കണം, ഹവിസ് അട, അതിന് വേണ്ടിയിട്ട് നെല്ല് ഇടിക്കണം, ഉമി കളയണം. അതൊരു കർമ്മമാണ്, അതും യാഗത്തിന്റെ ഭാഗമായതുകൊണ്ട് അതും വൈദിക കർമ്മമാണ്. അവിടെ ചെയ്യണം, പാകം ചെയ്യാൻ വേണ്ടി നെല്ല് കുത്തിക്കഴിഞ്ഞാൽ അത് വൈദിക കർമ്മമാകത്തില്ല. പക്ഷേ യാഗത്തിന് വേണ്ടി നെല്ല് കുത്തി അത് വൈദിക കർമ്മമാണ്, കാരണം യാഗത്തിന്റെ ഭാഗമാണ്. നെല്ല് കുത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉമി പോകുന്നു. അവിടെ വൈദികമായ കർമ്മമാണെങ്കിലും ഫലം ദുഷ്ടമാണ്, പ്രത്യക്ഷമാണ്. കർമ്മവും പ്രത്യക്ഷമാണ്, ഫലവും പ്രത്യക്ഷമാണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും അധിഷ്ഠത്തെ സ്വീകരിക്കുന്നുണ്ട്? ഇല്ലല്ലോ. പ്രത്യക്ഷമായ കർമ്മം, പ്രത്യക്ഷമായ ഫലം. ഇവിടെ അത് തന്നെ തത്വജ്ഞാനത്തിന്. അത് പ്രത്യക്ഷമായ കർമ്മം, പ്രത്യക്ഷമായ ഫലം. തത്വബോധം എന്ന് പറയുന്നത് സ്വപ്രത്യക്ഷമാണ്, ഫലം അജ്ഞാനനുവർത്തി സ്വപ്രത്യക്ഷമാണ്. അവിടെ അധിഷ്ഠത്തെ എന്തിനാ കൽപ്പിക്കുന്നത്? അവഘാതീന വിഹീനാം തുഷ നിവൃത്ത ഗമ്യമാനായ അഗ്നിഹോത്രാദി നിത്യകർമ്മകാരി അധിഷ്ഠാന കൽപ്പിത. അപ്പോൾ ഇവിടെ പറയും എന്താണ്? നിത്യ അഗ്നിഹോത്രം യാഗത്തിൽ വൈദികന്മാരെ സംബന്ധിച്ച് അവിടെ നിത്യകർമ്മം എന്ന് പറയുന്നത് നമ്മൾ സാധന കരുതുന്നില്ല, രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, പല്ല് തേക്കുക, ഇതൊന്നുമല്ല. അവിടെ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങളാണ്, അത് അനുഷ്ഠിക്കുന്നതിന് വേണ്ട കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ നിത്യ അഗ്നിഹോത്രം ചെയ്യുന്നു, അതിൽ നിന്ന് അധിഷ്ഠമുണ്ടാകുന്നു. അതിന്റെ ഭാര്യ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നെല്ലിന്റെ ഉമി പോയെന്ന് കാര്യങ്ങളും പറയാറുണ്ട്. ഇല്ലല്ലോ. പ്രത്യക്ഷമായ കർമ്മത്തിന് പ്രത്യക്ഷമായ ഫലം, അവിടെ അത് തന്നെ സ്വീകരിക്കണം. അധിഷ്ഠം കൊണ്ടുപോയെന്നൊന്ന് സ്വീകരിക്കേണ്ട കാര്യമാണ്. അഗ്നിഹോത്രാദി നിത്യകർമ്മകാരി അധിഷ്ഠാന കൽപ്പിതെ തുഷന്നുപെടുത്തി. അധിഷ്ഠം എന്നൊന്നും ആരും കൽപ്പിക്കാറില്ല. വസ്തുതകളെ വസ്തുതകളായി തന്നെ കാണുക, മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ തത്വബോധത്തെ സംബന്ധിച്ച് അധിഷ്ഠത്തെയൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല. അത് പ്രമാണജന്യമാണ്. ഫലം അത് പ്രത്യക്ഷ സിദ്ധമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? അത് ഈ ജാഗ്രത മതി, വേറെ ഒരവസ്ഥയും വേണ്ട, രണ്ടാമതൊരവസ്ഥ വേണ്ട. എന്തുകൊണ്ട്? ഇവിടെ പ്രമാണം ഈ ജാഗ്രതത്തിലാണ്, ഗുരു ഈ ജാഗ്രതത്തിലാണ്, ഈ കർണങ്ങൾ ജാഗ്രതത്തിലാണ്, ദേശകാലങ്ങൾ ഈ ജാഗ്രതത്തിലാണ്. ഇവിടെ തത്വത്തെ ശ്രവിക്കുന്നു, അവിടെ അവന് ബോധമുണ്ടാകുന്നു. ശബ്ദശ്രവണത്തിൽ നിന്ന് താത്പര്യബോധമുണ്ടാകുന്നു, അറിവില്ലായ്മ നശിക്കുന്നു. പിന്നെ ഇതൊക്കെ വിട്ടിട്ട് ഇനി എന്തിനാ വേറെടുത്ത് പോകുന്നു? എന്താവശ്യമില്ല. ഇനി മറ്റെന്തെങ്കിലുമാണ് നമുക്ക് നേടേണ്ടതെങ്കിൽ, എനിക്കെന്തെങ്കിലും അലൗകികമായ അനുഭവങ്ങൾ വേണം, വിശിഷ്ടമായ എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങൾ വേണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാധി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് സാധിക്കും. ഇവിടെ പറയുന്ന തത്വബോധത്തിന് ആ പ്രമാണം മതി, അതിന് വേറെ അധിഷ്ഠത്തിന്റെ ആവശ്യം ഇല്ല. തദ്വതജ്ഞാന നിവൃത്തിരവി നിത്യകർമ്മകാരി അധിഷ്ഠാന കല്പ്യത. അതുപോലെ നിത്യകർമ്മകാരിയുമായ അധിഷ്ഠമായി അജ്ഞാന നിവൃത്തി കാണേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എനിക്ക് അജ്ഞാന നിവൃത്തി ഇത് പ്രത്യക്ഷമാണ്. ബോധമുണ്ടായാൽ ബോധമില്ലായ്മയില്ല അവിടെ. അത് ഏതു തരത്തിലുള്ള കർമ്മമായാലും ശരി, നിത്യകർമ്മമായാലും ശരി, ബാഹ്യമായ കർമ്മങ്ങളായാലും ശരി, മറിച്ച് മാനസിക അഭ്യാസമായാലും ശരി, അവിടെ നിന്നും അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അത് അധിഷ്ഠമല്ല, അത് പ്രത്യക്ഷമാണ്. അത് അധിഷ്ഠജന്യമല്ല, അധിഷ്ഠമല്ല, അധിഷ്ഠസഹകാരിയായ ജ്ഞാനജന്യമല്ല, ഒന്നുമല്ല. ബോധം കൊണ്ടത് ഉണ്ടാകുന്നു. ഈ പറഞ്ഞതുകൊണ്ടൊന്നും സമാധി അസംബന്ധമെന്നല്ല പറയുന്നത്. അതിന് ഇവിടെ പറയുന്ന പ്രമാണജന്യമായ ബോധവുമായിട്ടുള്ള ബന്ധത്തെ പറയുക. സമാധി എന്ന് പറയുന്ന വേറെ, അതിൻ്റെ ഫലം വേറെ, അതിൻ്റെ അഭ്യാസം വേറെ, അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. അതിനെതിനെ കൂടെ ആൾക്കാർ കൂട്ടിക്കെട്ടുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അതിനെ കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിത്യകർമ്മകാര്യം അല്ല. ശ്രീ ഗുരുഭ്യോ നമഃ.